93 ദശകം. ബന്ധുസ്നേഹം ത്യജിപ്പൻ തവ കൃപയതിനാൽ നിന്നിലാവിഷ്ടനായി ഞാനെല്ലാം വിട്ടും ചരിപ്പേൻ. നിനവടു ഭഗവന്മായ ലോകത്തിലെല്ലാം നാനാത്വഭ്രാന്തിൽ നിന്നാം നിനവുകൾ ഗുണദോഷങ്ങൾ ചെയ്യാവതെന്നും രാഗദ്വേഷങ്ങളില്ലാത്തവ പദയുഗ ഭക്തന് സർവം സമാനം. തിന്നും വെള്ളം കുടിച്ചും നിരവധി ഉലകിൽ ജന്തുവർഗങ്ങൾ വാഴുവോ വിജ്ഞാനത്താൽ വിശിഷ്ടൻ മനുജൻ അസുലഭം മാനവൻ തന്റെ ജന്മം. താൻ താൻ തന്നെ സുഹൃത്തും രിപുവും അവനഹോ നിന്നിലെ ഉള്ളുറപ്പിച്ചോർക്കുന്നോൻ ശാന്തനത്രേ. നിജരിപുവ പരൻ മർത്യനും മഞ്ഞി തിങ്കൽ നിൻ കാരുണ്യം ലഭിച്ചാലവനിക ഗുരുവല്ലീശ ഭൂമൻ ജഗത്തിൽ സർവാക്രാന്തർക്കുമില്ലാ ഹൃദി ചലനം ഇതൻ സൽക്ഷപാഠവസ്തു. ചേർന്നാലും ചേർച്ചയില്ലാത്തൊരു നില പവമാനങ്ങൾ നിന്നും പഠിക്കാം. സർവവ്യാപിത്വ നിർലേപത കളഥ നഭോദേശികൾ തന്നിൽ നിന്നും വെള്ളം പോൽ ശുദ്ധി ചേർത്തും തെളിവടു മധുരത്വത്തോടും തീയിനെപ്പോൽ സർവം തിന്നിട്ടു നിർദോഷതയോടു മരുവാമാരിലും ദാരുവിൽ പോൽ ചന്ദ്രനോ വൃത്തി നാശം കലകളിൽ അമരാത്മാവിനല്ല തടിക്കാം ബിംബാദിത്യൗഘതുല്യം നിരവധി തനുവിൽ ചേർന്ന ചൈതന്യമേകം. വേടൻ കൊന്നോരു പുത്രപ്രണയമൃതകബോധത്വമുണ്ടാകുലാമേ. ക്ഷുത്തേറുമ്പോൾ സഹിക്കാം പെരിയൊരഹികണക്ക് അഴിപോലാഴമേൽക്കാം. യോഷാദ്യങ്ങൾ കടിപ്പെട്ടടിയരുതടിയൻ പാറ്റ തീകണ്ട പോലെ വണ്ടെന്നോണം വരിക്കാം. മധു ദുരവഴി ഞാൻ നാശമേൽക്കായിക വേണ്ടു. കൊമ്പൻ പോൽ ബദ്ധനായിടരുത് യുവതിയാൽ വിത്തമാർജിക്കുലാ ഞാൻ കൂടോടെ കട്ടുപോം തേൻ. മൃഗമതിനു സമം കേൾക്കൊലാ ഗ്രാമ്യഗീതം. നാശം ഭോജ്യാശ മത്സ്യത്തിനുപടി ഇവനിൽ ചേർക്കൊലാ. പിങ്കളയ്ക്കുള്ള ധന്യം നിദ്ര കൊള്ളാം കുരരസമമിവൻ വദ്യനാകായി വരേണം. വാഴാം ഞാൻ മാനഹീനം സുഖമൊടു ശിശുവെപ്പോലെ മറ്റാരുമെന്നേ പോകാം. കന്യാകരത്തിൽ വലയ സദൃശനായി ഘോഷമാത്സര്യഗീനം ഏകാഗ്രം ബാണകൃത്തിൻപടി നൃവരവരായാനഘോഷത്തിൽ വാഴുവൻ. പാമ്പിൻമട്ടന്നർ നിർമ്മിച്ചിടുമൊരു സദനത്തിനകം. വാണുകൊള്ളാം നിന്നിൽ ചേരുന്നു നിൻ സൃഷ്ടികൾ അഖിലമിതാണെട്ടുകാലീ ചരിത്രം. വേട്ടാളൻ തൻ കഥയ്ക്കുള്ളൊരു പൊരുൾ ഭഗവത് ചിന്തസാരൂപ്യമേകും. ചേറും വെണ്ണീറുമാമിത്തനു ഒരു ഗുരുവാം നൽകിടുന്നു വിവേകം വൈരാഗ്യം. നൂറു ദുഃഖം കലരും ഇവനിടും ദേഹമൊട്ടേറെയല്ലോ. ഹീ ഹീ മൽദേഹമോഹങ്കളക ഗുരുപുരത്തപ്പ യാതൊന്നിനാലിഗേകം. വിത്തം കളത്രാദികൾ പദകമലം വിസ്മരിപ്പിച്ചിടുന്നു. തീയോ നായോ ഭുജിക്കാമൊടുവിലിത് സദാ നേരവും കണ്ണുകാതും നാക്കും മൂക്കും നയിപ്പൂ പല വഴിയിലും ഇല്ല ഭുജാക്ഷന്റെ മുന്നിൽ. ഇന്നേ നീങ്ങായി വേണ്ട മമതനുവിലിടും മോഹം. ഈ രോഗമെല്ലാമില്ലാതായി ഭക്തി വർദ്ധിച്ചിടണമൈ വിഭോ പങ്കജാക്ഷാ ഭവാനിൽ. ലക്ഷം ജന്മം കഴിഞ്ഞിട്ട് ഒടുവിൽ ഇവനിടും മുക്തിതം വിപ്രദേകം നിസ്സാരം. ഭൂഗസൗഖ്യങ്ങളിലിഹ നിപതിപ്പിച്ചിടായകൻ്റെ കൃഷ്ണ.